പ്രതിനിധി പ്രതിദാനേ ച യസ്മാത് പ്രദ്യുമ്ന കൃഷ്ണാത് പ്രതി. പ്രദ്യുമ്നനാണ് കൃഷ്ണന് സദൃശൻ. പകരക്കാരനെന്നും പറയാം. തിലേഭ്യ പ്രതിയച്ചതി മാഷ, കടം വാങ്ങിയ സാധനം എന്താണ്? തിലം. ശരിയാണ്, അതിന് തിരിച്ചു കൊടുക്കുന്നു. തിലമായിട്ട് കൊടുത്താലും മതി. അതെ, മാഷം തിരിച്ചു കൊടുക്കുന്നു. തിലം തന്നെ വേണമെങ്കിലും കൊടുക്കാം. തിലേഭ്യ പ്രതിയച്ചതി മാഷാണ്. അകർത്തിരണേ പഞ്ചൻ കർത്തൃവർജിതം യത് ഇരണം ഹേതുഭൂതം തത പഞ്ചമീ സ്യാത്. ഏത് ഇരണം ഹേതുഭൂതം തത പഞ്ചമീ സ്യാത്. ഹേതുവായിരിക്കുന്ന ഇരണമാണെങ്കിൽ അതിൽ നിന്ന് പഞ്ചമി വരും. ഹേതുവിൽ എന്താ പറയേണ്ടത്? സൂത്രം ഹേതുവിൽ തൃതീയ വരേണ്ടതാണ്. പക്ഷെ ഹേതു ഇരണമാണെങ്കിൽ പഞ്ചമി വരും. സദാ ബദ്ധ ബദ്ധനായി, കടക്കാരനായി എന്നർത്ഥം. എന്തിനു കടക്കാരനായി? 100 രൂപയ്ക്ക്. അപ്പൊ കടക്കാരനാകുന്നതിന് ദേവദത്ത ശതാത് ബദ്ധ. ദേവദത്തൻ 100 രൂപയ്ക്ക് കടക്കാരനായി. അപ്പോ ശതം എന്ന് പറയുന്നത് 100, അത് ഹേതുവായി. അതിന് ദേവദത്തൻ ബദ്ധനായി. അപ്പൊ ഹേതുവായിരിക്കുന്നത് ഇരണവുമാണ്. അതാണ് അവിടെ പറഞ്ഞത്. എന്താണ് ഏത് ഇരണം? ഹേതുഭൂതം. ഇവിടെ ഇരണം കടം ഏതാണ്? ശതം. ഹേതുവാണ്. അതിൽ ഏതാ വരേണ്ടിയിരുന്നത്? തൃതീയയ്ക്ക് വരെ ഇവിടെ പഞ്ചമി വിധിച്ചു. ശതാബദ്ധ. അവിടെ സൂത്രത്തിൽ പറഞ്ഞ അകർത്തരി ഹേതുവായിരിക്കുന്ന ആയിരണം കർത്താവാകാൻ പാടില്ല. അകർത്തരിക്കും ശതേന ബന്ധിത ദേവദത്ത. തത് പ്രയോജകോ ഹേതുശ്ച സൂത്രമുണ്ട്. അതായത് ഹേതു മതിച്ചാന്നൊരു സൂത്രമുണ്ട്. ദേവദത്ത പചതി പറയാം. ദേവദത്ത പചതി. അവിടെ പാകകർത്ത ആരാണ്? യജ്ഞദത്ത തേന പാചയതി. യജ്ഞദത്തൻ അവനെ കൊണ്ട് പാകം ചെയ്യിപ്പിക്കുന്നു. തം പ്രേരേതി എന്നർത്ഥം. പ്രയോജകം എന്ന് പറഞ്ഞാൽ പ്രേരകനെന്നാണ്. യജ്ഞദത്ത പചതി ദേവദത്ത തേന പാചയ. അപ്പൊ പച്ചതി എന്ന് പറയുന്ന രൂപം എന്തായി മാറും? പാചയതി എന്ന് മാറും. പഠതി എന്ന് പറയുന്നത് പഠയതി. പരസ്യയോഗത്തിലും ആത്മനിയോഗത്തിലും വരാം. കരോതി എന്ന് പറയുന്നത് കാരയതി. ഇതിന് സാറിന് പറയുന്ന എന്താണ്? നിജന്തം പ്രേരണാർത്ഥക ക്രിയ എന്ന് പറയും. പ്രേരണാർത്ഥം കിട്ടും. പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. പശ്യതി ദർശയതി. അങ്ങനെ വരും. പ്രേരണക്രിയ. അതില് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുന്നതാണ് പ്രയോജക കർത്താവ് എന്ന് പറയും. ദേവദത്ത പജതി യജ്ഞദത്ത തേന പാചയതി. അവനെ പ്രയോജക കർത്താവ്, ആരാണോ അത് ചെയ്യിക്കുന്നത് അവൻ. പ്രേരക കർത്താവെന്നും പറയാം, പ്രേരിപ്പിക്കുന്നു. അപ്പോ ദേവദത്ത പജതി എന്ന് പറയുന്നത് അവിടെ ഒരു പ്രേരക കർത്താവ് വരുമ്പോ ആരാണ്? യജ്ഞദത്തം വരുമ്പോ ആദ്യത്തെ കർത്താവ് ആരാണ്? ദേവദത്തൻ. അതിൽ തൃതീയ വരും. എന്തെങ്ങനെ വരും? യജ്ഞദത്ത ദേവദത്തേന പാചയതി. എന്നാൽ ചില ക്രിയകളിൽ ഇവിടെ എന്തുവരും? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ദ്വിതീയ വരും. ഒരു സൂത്രം ഇരുവരും നമ്മളത് പഠിക്കും. രാമ ഗച്ഛതി, കൃഷ്ണ രാമം ഗമയതി എന്ന് വരും. ഗതിബുദ്ധി പ്രത്യവസാനാർത്ഥ ശബ്ദകർമ്മ അകർമ്മകാണാം അണികർത്ത സണവും. കരപ്രക്രിയയിൽ തന്നെ വരും. നേരത്തെ അത് വിട്ടതാണ് നമ്മൾ. ഇപ്പൊ ചില ക്രിയകളെ സംബന്ധിച്ച് ആദ്യത്തെ കർത്താവ്, ആദ്യത്തെ കർത്താവിന് എന്താ പറയുന്നത്? പ്രയോജ്യകർത്ത. ദേവദത്ത ഗച്ഛതി, രാമ ഗച്ഛതി, അതിനെ എന്തു പറയുന്നു? പ്രയോജ്യകർത്ത. രണ്ടാമത് അയാളെ കൊണ്ട് ആ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നതാണ് പറയും പ്രയോജക കർത്താവ്. ആ പ്രയോജ്യ കർത്താവില് പൊതുവേ വരുന്ന ഏതാണ്? തൃതീയ. പക്ഷെ ചില പ്രത്യേക ക്രിയകളിൽ അതെന്താവും? കർമ്മമായിട്ട് ദ്വിതീയ വരും. നമ്മൾ കർമ്മത്തെ കുറിച്ച് പഠിച്ചെടുത്ത് ഇത് വന്നിട്ടുണ്ട്. അങ്ങനെ വരും. ഇവിടെ ഇപ്പൊ അതല്ല വിഷയം. ഇവിടെ എന്താണ് പ്രയോജ്യൻ, എന്താണ് പ്രയോജകൻ എന്ന് പറയുകയാണ്. പ്രവൃത്തി ചെയ്യുന്ന ആളിനെ എന്ത് പറയും? പ്രയോജ്യൻ. ഹേതു മതിച്ച എന്നുള്ള സൂത്രകാരൻ നിശ്ചി വിധിക്കുകയാണ്. ഇതിനാണ് നിജന്തങ്ങളെന്ന് പറയും. പ്രയോജ്യ കർത്താവിനെ എന്തു പറയും? ചിലടത്ത് കർമ്മമാവും, ചിലടത്ത് കർത്താവ് തന്നെ ആയിരുന്നിട്ട് തൃതീയ വരും. അനുക്തെ കർത്തുകർണയോ തൃതീയ വരും. പ്രയോജകകർത്താവ് പ്രഥമയിലായിരിക്കും. രാമ പജതി കൃഷ്ണ തേന പാചയതി. രാമ ഗച്ഛതി കൃഷ്ണ തം ഗമയതി. അങ്ങനെ വ്യത്യാസം. ഇതിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതാണ് പ്രയോജകൻ, പ്രയോജക കർത്താവ് പ്രയോജ്യ കർത്താവ് എന്ന് പറയും. ആദ്യത്തെ ക്രിയയുടെ കർത്താവ് പ്രയോജ്യ കർത്താവ്, പ്രേരിപ്പിക്കുന്ന ആള് പ്രയോജക കർത്താവ്. പ്രയോജക കർത്താവിന് ഹേതു എന്നൊരു സംജ്ഞ കൂടിയുണ്ട്. തത് പ്രയോജകോ ഹേതുശ്ച. കർത്താവിന്റെ പ്രയോജകന് ഹേതു സംജ്ഞയുണ്ട്, കർത്തൃസംജ്ഞയുണ്ട്, രണ്ടുമുണ്ട്. പ്രേരകന് ഹേതു സംജ്ഞയുണ്ട്, കർത്തൃസംജ്ഞയുണ്ട്, രണ്ടുമുണ്ട്. അത്രയും അറിഞ്ഞിരിക്കുന്നു. വ്യത്യാസം ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ അതാണ് അകർത്തൃണേ പഞ്ചമി എന്ന് പറയുന്നിടത്ത് കർത്തൃവർജിതം ഇരണമെന്ന് പറഞ്ഞു. ഇരണം കർത്താവാകാൻ പാടില്ല. ഇരണം കർത്താവാകുക എന്ന് പറഞ്ഞാൽ ഇരണം ചിലയിടത്ത് പ്രയോജക കർത്താവാകും. പറയണം, ആ കടം കൊണ്ട് ഞാൻ ബന്ധിതനായി എന്ന് പറയുന്നു. കടം കൊണ്ട് ഞാൻ ബന്ധിതനായി എന്ന് പറയുന്നു. കടമാണ് അവിടെ എന്ത് ചെയ്തത്? ബന്ധനത്തിന് പ്രേരകനായി. ഇപ്പൊ ശതേന ബന്ധിത രാമ. ശതൻ, ശതം എന്ന് പറയുന്ന ഇവിടെ എന്തായി? പ്രയോജകർത്താവാണ് ഹേതുവാണ്, അങ്ങനെ ഹേതു സംജ്ഞയുണ്ട്. സൂത്രമാണ് തത് പ്രയോജകോ ഹേതു. ആ പ്രക്രിയ പഠിക്കുമ്പോൾ അത് വ്യക്തമാകും. ഇവിടെ ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, ഇവിടെ ശതശബ്ദം കർത്താവാണ്, അസമയം അത് ഹേതുവാണ്. ഒന്നിൽ തന്നെ കർത്തൃസഞ്ജയും ഹേതുസഞ്ജയും വരാൻ കാരണം പ്രയോജക കർത്താവില് സാധാരണഗതിയിൽ ഇത് രണ്ടും വരും, കർത്തൃസഞ്ജയും വരും ഹേതുസഞ്ജയും വരും. കാരണം തത് പ്രയോജകോ ഹേതുശ്ചാന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ശതം എന്ന് പറയുന്ന ഹേതുവാണ്, അതേസമയം കർത്താവുമാണ്. ശതേന ബന്ധിതാന്ന് രണ്ടുമായി കഴിഞ്ഞാൽ അതിൽ പഞ്ചമി വരത്തില്ല, അവിടെ പഞ്ചമി വരുന്നില്ല. പിന്നെ എന്ത് വന്നു ഹേതുവായി തൃതീയ വന്നു ശതേന ബന്ധിത. ആദ്യത്തെ സ്ഥലത്ത് ശതാബന്ധ എന്ന് പറയുന്നത്, അവിടെ ശതം എന്ന് പറയുന്നത് കർത്താവല്ല, അത് ഇത്രയേ ഉള്ളൂ, കടമായിരിക്കുന്ന ഇർണം അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ സ്ഥലത്ത് അവിടെയും ശതം എന്ന് പറയുന്നത് ഇർണം തന്നെയാണ്, പക്ഷേ അവിടുത്തെ ക്രിയ വേറെ. ക്രിയ എന്താണ്? പ്രയോജക ക്രിയയാണ്, ബന്ധിത. ആദ്യം പറഞ്ഞ എന്താണ്? ബദ്ധ. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന എന്താണ്? ബന്ധിത. ബദ്ധ എന്ന് വെച്ചാൽ അവൻ മലയാളത്തിൽ പറഞ്ഞാൽ അവൻ ബദ്ധനായി. രണ്ടാമത്തെടുത്താണെങ്കിലും അവൻ അവനെ ബന്ധിക്കപ്പെട്ടു എന്ന് പറയാണ്. പ്രേരണാർത്ഥ ക്രിയയിൽ നിന്നാണ് അവിടെ നിഷ്ഠ വന്നിരിക്കുന്നത്, ബന്ധിതൻ എന്ന് വന്നിരിക്കുന്നത്. അതൊക്കെ നമ്മൾ നിജന്തവും കൃതന്തവും എല്ലാം പഠിക്കുമ്പോഴത് പൂർണ്ണമായും ക്ലിയറാകുന്നു. എന്നാലും ഇത്രയും മനസ്സിലാക്കുക, ആദ്യത്തെ ശതം എന്ന് പറയുന്നത് ഹേതുവാണ്, പക്ഷെ അത് സാധാരണഗതിയിലുള്ള ഹേതുവാണ്. എങ്ങനെ? കട ബന്ധനാകുന്ന ബദ്ധനാകുന്നതിന് ഹേതുവായി, ഇർണവുമാണ്, അതുകൊണ്ട് പഞ്ചമി. രണ്ടാമത്തെ സ്ഥലത്ത് ശതേന എന്ന് പറയുന്നിടത്ത് അത് പ്രയോജക കർത്താവായതുകൊണ്ട് ഹേതുവായതാണ്, പക്ഷെ അത് കർത്താവുമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ കർത്തൃ വർജിതമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അകർത്തരി, അതിന്റെ അർത്ഥമാണ് പറഞ്ഞത് എന്ത്? കർത്തൃ വർജിതം എന്ന് പറയുന്നു. അവിടെ തൃതി അകർത്തരി എന്ന് പറയുന്ന ഏത് വ്യക്തിയ സൂത്രം ഏതാണ്? അല്ല ഋതോങ്ങി ശ്രമനാമസനപ്രകാരം എന്ത് വന്നു? ഗുണം വന്നു, അകർത്തരി. അടുത്തത് അത്രയും മതി. അത് വിഭാഷ ഗുണേ അത്രയാം, ഗുണേ ഹേതോ അസ്ത്രീലിംഗേ പഞ്ചമി വാസ്യ ജാഢ്യാജാഢ്യേനവ ബദ്ധ ഗുണേ കിം ധനേന കുലം അസ്ത്രീയാം കിം ബുദ്ധ്യാ മുക്തഃ. വിഭാഷ ഗുണേ അസ്ത്രീയാം, ഗുണേ അസ്ത്രീയാന്ന് സൂത്രത്തിലുണ്ട്. ഹേതു എന്ന് പറയുന്ന ഇങ്ങോട്ട് അനുവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ് ഗുണേ ഹേതോ അസ്ത്രീലിംഗേ പഞ്ചമി വാസ്യാണ്. ഇവിടെ പഞ്ചമി വരുന്നതിന് പറയുന്ന നിമിത്തങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, അത് ഗുണമായിരിക്കണം. ഇവിടെ ജാഢ്യം, ജാഢ്യത, ജഡത്വം ഒരു ഗുണമാണ്. പിന്നെ ബദ്ധ, ബന്ധനത്തിനത് ഹേതുവാണ്. പിന്നെ ജാഢ്യ ശബ്ദം അസ്ത്രീലിംഗമാണ്, സ്ത്രീലിംഗമല്ല, ഇവിടെ നമസ്വലിംഗമാണ്. അപ്പോ ജാഢ്യ ശബ്ദം ഗുണമാണ്, ബന്ധനത്തിന് ഹേതുവാണ്, സ്ത്രീലിംഗമല്ല, അതിന് പഞ്ചമി വാ വാ എന്ന് പറഞ്ഞുകൊണ്ട് എന്തുവരും? തൃതീയേ ഏ സൂത്രപ്രകാരം ഹേതോ ഹേതുവിന് തൃതി വരും. ഹേതുവാണെങ്കിൽ തൃതി വരാം, പക്ഷെ ഇവിടെ വികല്പമാക്കിയതുകൊണ്ട് വിഭാഷ എന്ന് പറഞ്ഞാൽ വികല്പമായതുകൊണ്ട് എന്ത് ചെയ്തു? പഞ്ചമി വിഭാഷ ഗുണേ അസ്ത്രീയാം ഗുണേ ഹേതു അസ്ത്രീലിംഗേ പഞ്ചമി വാസ്യാഠ്യാഠ്യേനവാ ബദ്ധ ഗുണേകിം. സൂത്രത്തിൽ ഗുണമെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ധനേന കുലം. ഇവിടെ ഹേതുവാണ്, അസ്ത്രീലിംഗം നൗസലിംഗമാണ്, പക്ഷെ ധനം ഗുണമല്ല. ധനം എന്താ? ദ്രവ്യമാണ്. ധനം ഹേതുവായിട്ടുള്ള കുലം, ഒരു കുലത്തെ വിശേഷിപ്പിക്കുകയാണ്. ആ കുലം എങ്ങനെയുള്ളതാണ്? ധനം ഹേതുവായിട്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ധനം കൊണ്ടുള്ള മഹത്വവും മറ്റു കാര്യങ്ങളും എല്ലാം ഉള്ള ഗുണം കുലമെന്നർത്ഥം. അവിടെ എന്താ സംഭവിച്ചത്? ഹേതുവിൽ തൃതീയോ എന്നേ ഉള്ളൂ. ഈ സൂത്രപ്രകാരം പഞ്ചമി വന്നില്ല. അത് സൂത്രത്തിൽ ഗുണശബ്ദം ഉപയോഗിച്ചതിന്റെ പ്രയോജനം പറഞ്ഞു. അസ്ത്രീയാം കിം, അതുപോലെ സൂത്ര അസ്ത്രീയാം എന്ന് പറഞ്ഞു. ബുദ്ധ്യ മുക്ത, ബുദ്ധി എന്ന് പറയുന്നത് ജ്ഞാനമെന്നർത്ഥം. ജ്ഞാനം കൊണ്ട് എന്ത് ചെയ്തു? മുക്തനായി. അപ്പോ മുക്തിക്ക് ഹേതു എന്താണ്? ബുദ്ധിയാണ്, ജ്ഞാനമാണ്. അപ്പോൾ ഹേതുവിൽ ഇവിടെ എന്തു വന്നു? എന്തു വന്നു? തൃതീയാവുന്നു. തൃതീയയിലെ സൂത്രം വരുന്നത് ബുദ്ധിയാന്നിവിടുത്തെ സൂത്രം വന്നു. ബുദ്ധിയാന്നിവിടുത്ത് ആങ്ങിച്ചാപഹ ആടം. ഇത് ടാബന്ധമാണോ? ബുദ്ധിശബ്ദം. ഇതിന്റെ പ്രാതിപതി എങ്ങനെ? ബുദ്ധി. ഇത് ആങ്ങിച്ചാപകരോ? നീപ്പ് വന്നു. ആ ഇപ്പോ ബുദ്ധിയാമുക്ത. ബുദ്ധി എന്ന് പറയുന്നത് എന്തായി? ഹേതുവായി. അസ്ത്രീയാം സൂത്രത്തിൽ പറഞ്ഞു. ബുദ്ധിശബ്ദം എന്താണ്? സ്ത്രീലിംഗമാണ്. ഏത് ശബ്ദം പോലെയാണ് അതിന്റെ രൂപങ്ങൾ? മധ്യശബ്ദം പോലെ. അപ്പൊ ഇവിടെ എന്ത് വന്നില്ല? പഞ്ചമി വന്നില്ല. പിന്നെ തൃതീയ എങ്ങനെ വന്നു? ഹേതു തൃതീയ വന്നു. അസ്ത്രീയാന്ന് പറഞ്ഞു. വിഭാഷ യതി യോഗ വിഭാഗാത് അഗുണേ സ്ത്രീയാംച്ച കൊച്ചിത്. അതായത് ഇവിടെ യോഗ വിഭാഗം ചെയ്തിരിക്കുകയാണ്. യോഗം എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് യോഗം എന്ന് പറഞ്ഞാൽ എന്താ? ഇതുവരെ വന്നിട്ടില്ല യോഗം. സൂത്രം യോഗം എന്ന് പറഞ്ഞാൽ സൂത്രം. യോഗ വിഭാഗം എന്ന് വെച്ചാൽ സൂത്രവിഭാഗം ചെയ്തിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഇവിടെ വിഭാഷ ഗുണേ അസ്ത്രീയാമെന്നൊരു സൂത്രമാണ്. ഈ സൂത്രത്തെ വിഭജിച്ചു രണ്ട് സൂത്രമാക്കി. ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞത്? അല്ലാന്ന് പറഞ്ഞില്ലല്ലേ. ഞാൻ എന്താ പറഞ്ഞത്? യോഗം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു? സൂത്രം. പിന്നെ ഞാൻ പറയുന്നതിലെന്താ സംശയം? അല്ല, ഇല്ല, സൂത്രം എന്ന് പറഞ്ഞാൽ സൂത്രം. ഉറക്ക ക്ഷീണത്തിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പറയുന്നത് മാറിപ്പോകും. ഇപ്പൊ നല്ല ഉണർന്നിരിക്കുകയാണ്. ഷുഗർ കുറഞ്ഞാലും ചിലപ്പോൾ തിരിഞ്ഞു പോകാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് യോഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൂത്രം. അപ്പൊ യോഗ വിഭാഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൂത്രവിഭാഗം. സൂത്രത്തെ വിഭജിച്ച് ഇവിടെ ഒരു സൂത്രത്തെ വിഭജിച്ച് രണ്ടാക്കി. എന്തിനാ? യോഗ വിഭാഗസ്യ ഇഷ്ടസിദ്ധ്യർത്ഥത്വ. യോഗ വിഭാഗം എന്തിനു വേണ്ടിയിട്ട്? ഇഷ്ടസിദ്ധ്യർത്ഥത്വ, ഇഷ്ടസിദ്ധിക്ക് വേണ്ടി, ഇഷ്ടമായ കാര്യം സിദ്ധിക്കണം, അതിനുവേണ്ടിയിട്ടാണ് യോഗ വിഭാഗം ചെയ്യുന്നത്. കാരണം പാണിനി ഇത്രയും സൂത്രങ്ങൾ ഉണ്ടാക്കിയെങ്കിലും വലിയ ആൾക്കാർക്കും മറവി സംഭവിക്കും, ആർക്കും പ്രമാദം അല്ല, ആർക്ക് സംഭവിക്കുന്ന കാര്യമാണ്. പാണിനി ഒരു കാര്യം വിട്ടുപോയി, കേട്ടാ നമുക്ക് അതിശയം തോന്നും, അത്ഭുതം തോന്നും, എന്താ പാണിനിക്ക് ഇത്രയും വലിയൊരു മറവി സംഭവിച്ചെന്ന്. ഭയങ്കരമായൊരു മറവി സംഭവിച്ചു പാണിനി. എന്താണ്? സൂത്രങ്ങൾക്ക് വിഭജനം ചെയ്തില്ല. എന്താ വലിയൊരു അബദ്ധം, അബദ്ധവും ഒരു വലിയ മറവി തന്നെ സംഭവിച്ചു. കേടിനുള്ളിലോ പർവ്വതോ വന്യമാൻ ധൂമാത്, ധൂമാത് എന്നുള്ളിടത്ത് പഞ്ചമി വിധിക്കാൻ ഒരു സൂത്രം ഉണ്ടാക്കിയില്ല. അതാണ് ഒരു വലിയ മറവി സംഭവിച്ചത്. അവിടെ പഞ്ചമിക്ക് സൂത്രം വേണ്ടേ അല്ലേ? ധൂമാത് എന്ന് പറയുന്നത് എന്താണ്? ഹേതുവിലേത് വ്യക്തിയെ വിധിച്ചത്? അപ്പൊ പിന്നെ എങ്ങനെ പർവ്വത വന്മാൻ ധൂമാത് വരും? എന്താണ് ധൂമാതെന്നുള്ളിടത്ത് എന്താണ് ഹേതുവിന് പഞ്ചമി വിധിക്കാൻ ഒരു സൂത്രം ഉണ്ടാക്കിയില്ല. ഈ സൂത്രത്തിൽ എന്താണ് ഹേതു എന്ന് പറയുന്നത്? ഇവിടെ വരുന്നുണ്ട്. അതെ, ഹേതു എന്ന് പറയുന്ന ഇവിടെ വരുന്നുണ്ട്. പക്ഷെ ഈ സൂത്രത്തില് ധൂമാതെന്ന് പറയുന്നിടത്ത് പഞ്ചമി വരത്തില്ല. എന്താ കുഴപ്പം? ഗുണം എന്ന് പറഞ്ഞു, ഗുണത്തിലെ വരത്തില്ല, ജാഢ്യം ബുദ്ധി അവിടേക്ക് വരത്തുള്ളു. ധൂമം എന്ന് പറയുന്നത് ഗുണമല്ല, വരത്തില്ല. അതുകൊണ്ട് പിൽക്കാലത്ത് വന്ന ആചാര്യന്മാർ സൂത്രം പഠിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു പോരായ്മ കണ്ടുകൊണ്ട് ഇത് പലയിടത്തും ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്തു? സൂത്ര വിഭാഗം ചെയ്തു. അതിനാണ് പറയുന്നത് യോഗ വിഭാഗം, രണ്ട് സൂത്രമാക്കി. അപ്പൊ ഒരു സൂത്രം എന്താണോ വിഭാഷ, ഒരു സൂത്രത്തെ മാറ്റിവെച്ച് അങ്ങനെ ഒരു സൂത്രം ഉണ്ടാക്കി. വിഭാഷ എന്ന് മാത്രം, ഇതിനെ രണ്ടായി പിരിച്ചു. എന്നിട്ട് അതിനോട് എന്ത് ചെയ്യും? ഹേതുവിനെ കൊണ്ടുവന്നു. വിഭാഷ ഹേതു എന്നോട് ചേർ പഞ്ചമി, ഹേതുവിന് വിൽപ്പമായിട്ട് പഞ്ചമി വരും. അപ്പോൾ എന്തോരും പർവ്വതോ വന്യമാൻ ധൂമാത്, വേറൊന്നുകൂടെ ഇല്ല. വിഭാഷ ഒറ്റ സൂത്രമാക്കി. പൂർവ്വത്തിൽ നിന്ന് എന്തുകൊണ്ടുവന്നു? ഹേതു. ഇവിടുന്ന് പഞ്ചമിയും വന്നു. അതൊന്നും വേണ്ട, ഇവിടത്തേക്ക് ഇത്രയല്ലേ ആവശ്യമുള്ളൂ. എന്തുകൊണ്ട്? യോഗ വിഭാഗസ്യ ഇഷ്ടസിദ്ധ്യർത്ഥത്വം. ഇഷ്ടസിദ്ധിക്ക് എന്ത് വേണോ, അത് ഇഷ്ടമായ രൂപം സിദ്ധിക്കുന്നതിന് എന്ത് വേണോ അത്. അപ്പോ വിഭാഷ ഹേതു പഞ്ചമി, ഹേതുവിന് വികല്പമായിട്ട് പഞ്ചമി വരും. വികല്പമായോണ്ട് എന്ത് വരും? തൃതീയം വരും. അപ്പോ പർവ്വതോ വന്യമാൻ ധൂമേന എന്നും പറയാം, ധൂമാതെന്നും പറയാം. പക്ഷെ പ്രചാരത്തിലിരിക്കുന്നത് ധൂമാ. അപ്പോ പാണിനി എന്തുകൊണ്ടത് ചെയ്തില്ല? എന്നുള്ളൊരു വലിയ ചിന്താ വിഷയമാണ്. അതുകൊണ്ട് പിൽക്കാലത്ത് വന്ന ആചാര്യന്മാർ എന്ത് ചെയ്തു? ഈ സൂത്രത്തെ യോഗ വിഭാഗം ചെയ്തു. ഈ സൂത്രത്തിന് ഭാഷയില്ല, എല്ലാ സൂത്രങ്ങൾക്കും ഭാഷ എഴുതിയിട്ടില്ല. എഴുതി നഷ്ടപ്പെട്ടു പോയെന്നും പറയുന്നുണ്ട്, അങ്ങനെയും പറയുന്നുണ്ട്. എന്തായാലും പിൽക്കാലത്ത് ഇങ്ങനെ ഒരു വ്യാഖ്യാനം വന്നിട്ടുണ്ട്. വാർത്തകവും ഇല്ല ഈ സൂത്രത്തിനായിട്ട്, സൂത്ര ഭാഷ്യവും ഇല്ല. പിൽക്കാലത്ത് വന്ന വ്യാഖ്യാതാക്കൾ സൂത്രമുള്ളത് കൊണ്ടാണല്ലോ ഇവിടെയൊക്കെ കൊടുത്തത്. ഭാഷ്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് പറയുന്നത് എന്താണ്? അനന്തൻ ഭാഷ്യം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ശിഷ്യം പുറത്തു പോയെന്നും ആ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ അയാളൊരു എന്താണ് അങ്ങനെ അയാളൊരു മരത്തിന്റെ മേളിൽ ബ്രഹ്മരക്ഷസാധി തന്നെ ആ സാധനമായിട്ടിരുന്നു. അപ്പൊ ഒരാളവിടെ ചെന്നു, അപ്പൊ മരത്തിന്റെ ഇലയിൽ ഇതിങ്ങനെ നഖം കൊണ്ടെഴുതി താഴോട്ടിട്ടെന്നും കഷ്ടകാലത്തിന് ഒരാടവിടെ വന്നെന്നും കുറേയൊക്കെ അത് തിന്നെന്നും അതുകൊണ്ട് കുറേ നഷ്ടപ്പെട്ടു പോയെന്ന് കഥകളാണ്. ഒരു കാര്യം ശരിയായിരിക്കും, പഴയകാലത്ത് അതൊക്കെ എഴുതി വയ്ക്കുന്ന എങ്ങനെ ഇലയിലാണ് ചെതല തിന്നുപോയി, അതായിരിക്കും കഥയായിട്ട് മാറിയത്. അപ്പോൾ യോഗ വിഭാഗം ചെന്ന് വിഭാഷ ഹേതു പഞ്ചമി എന്നൊരു സൂത്രം പ്രത്യേകം ഉണ്ടാക്കി. അതുകൊണ്ട് എന്ത് വരുന്നു? വികല്പമായി ഹേതുവിന് പഞ്ചമി വരും. അതിനൂടെ പറഞ്ഞു വിഭാഷ ഇത് യോഗ വിഭാഗ, വിഭാഷ എന്ന് യോഗ വിഭാഗം ചെയ്തു. യോഗ വിഭാഗം എന്ന് വെച്ചാൽ സൂത്ര വിഭാഗം ചെയ്തുകൊണ്ട്, എന്നുവെച്ചാൽ വിഭജിച്ച് മറ്റു സൂത്രമാക്കിയതുകൊണ്ട് അഗുണേ സ്ത്രീയാംജ ക്വചിത്, ഗുണമല്ലാത്തടത്തും സ്ത്രീലിംഗത്തിനും വരാം. ഗുണമെന്നുള്ളതിനെന്തെടുക്കാം? അഗുണം അങ്ങനെ എടുക്കാം. അതെങ്ങനെ ഗുണമെന്നുള്ള അഗുണം എങ്ങനെയായി? അതാണ് പറഞ്ഞത് യോഗ വിഭാഗസ്യ ഇഷ്ടസിദ്ധ്യത്വം. സൂത്രത്തിൽ അസ്ത്രീയാന്നല്ല, അത് സ്ത്രീയാന്നെങ്ങനെ വന്നു? അതിനും കാരണം അത് തന്നെ, യോഗ വിഭാഗസ്യ ഇഷ്ടസിദ്ധ്യ. യോഗ വിഭാഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇഷ്ടമായ രൂപങ്ങൾ കിട്ടണം. സൂത്രമനുസരിച്ച് ഇന്ന ഇന്ന രൂപങ്ങളൊന്നും വരത്തില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് യോഗ വിഭാഗം ചെയ്താൽ അതൊക്കെ സാധിക്കാം. ആദ്യം എന്താണ്? ധൂമാദ് അഗ്നിമാൻ അഗുണത്തിൽ. ധൂമം ഗുണമല്ല, അവിടെ പഞ്ചമി വന്നു. നാസ്തി ഘടോ അനുപലബ്ധേ, എന്താണ് സ്ത്രീയാം ഉപലബ്ധി എന്ന് വെച്ചാൽ ഞാനും അനുപലബ്ധേ ശ്രീനീ ശബ്ദമാണ് പഞ്ചമി വന്നു. അപ്പൊ ധൂമാവെന്നുള്ളിടത്ത് പഞ്ചമി വന്ന് എവിടെ ഗുണം അല്ലാത്തടം. അനുപലബ്ധേ എന്ന് പറയുന്നിടത്ത് പഞ്ചമി വന്ന് എങ്ങനെയുള്ളിടത്ത്? സ്ത്രീ. സൂത്രം അനുസരിച്ചാണെങ്കിൽ അത്രയാം സ്ത്രീയിൽ വരാൻ പാടില്ല. അപ്പൊ ഈ അർത്ഥങ്ങളെ കിട്ടുന്ന വ്യാഖ്യാനം കൊണ്ടാണ് വിഭാഷ എന്ന് യോഗ വിഭാഗം ചെയ്തിട്ട് ഇന്ന ഇന്ന അർത്ഥത്തിലൊക്കെ വരാമെന്ന് വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ പ്രയോഗത്തിലുണ്ട്? പ്രയോഗത്തിലുള്ളത് കൊണ്ട് ഇതൊക്കെ വരുന്നു. അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങനെയും വരാം. അവിടെ പഞ്ചമി ഉപയോഗിക്കില്ല, ഇത് അനുപലബ്ദേഹെന്ന് പഞ്ചമി ഉപയോഗിക്കാം. ചിലയിടത്ത് അങ്ങനെ വരുന്നു. അപ്പോൾ ശിഷ്ടപ്രയോഗം അനുസരിച്ച് പിന്നെ തീരുമാനിക്കുക എവിടെ ഇപ്പോൾ ധനേന കുലം എന്ന് പറഞ്ഞു. അസ്ത്രീയാം ധൂമാദ് അഗ്നിമാൻ. അപ്പോൾ ഇവിടെ ധനം ഹേതുവാണ്, അതുകൊണ്ട് ധനാദെന്ന് വരാമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രയോഗമില്ല. അതുകൊണ്ടാണ് ഇഷ്ടസിദ്ധി, നിഷ്ഠമായ രൂപം സിദ്ധിക്കുന്നതിന് വേണ്ടി. എങ്ങനെയാണോ ശിഷ്ടന്മാർ പ്രയോഗിച്ചിരിക്കുന്നത് അതനുസരിച്ച് അങ്ങനെ വരത്തുള്ളൂ. നാസ്തി ഘടകാനുപലബ്ധി ബുദ്ധിയാ മുക്ത അസ്ത്രീയാം. പക്ഷെ ഇവിടെ ഇപ്പോൾ അനുപലബ്ധേ പഞ്ചമി ഒന്നില്ലേ? അപ്പോൾ അവിടെ പഞ്ചമി ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കണം. പൃഥക് വിന നാനാഭി തൃതീയ അന്യദൃശ്യം ഏഭിർയോഗെ തൃതീയ സ്യാത് പഞ്ചമി ദ്വിതീയേച്ച. ഇതിന്റെ മേളിൽ അപാദാനെ പഞ്ചമി എന്നുള്ളൊരു സൂത്രമുണ്ട്. ഏനപ്പാ ദ്വിതീയോ, അവിടെ നിന്ന് പഞ്ചമിയും ദ്വിതീയയും ഈ സൂത്ര തൃതീയുണ്ട്. അന്യദരസ്യാവെന്ന് പറയുന്നത് അവ്യയമാണ്, ഇതിനെ വിഭക്തി പ്രതിരൂപക അവ്യയം എന്ന് പറയും. ചിലടത്ത് ഇത് കൊണ്ട് വികല്പാർത്ഥം കിട്ടും, വാ എന്നുള്ള. പക്ഷെ ഇവിടെ അന്യദരസ്യം എന്ന് പറയുന്ന അവ്യയത്തിന്റെ അർത്ഥം എന്താണ്? സമുച്ചയം. അവ്യയാനാം അനേകാർത്ഥത്വ, പൊതു നിയമമാണ്, അവ്യയങ്ങൾക്ക് അനേകാർത്ഥമുണ്ട്. അതുകൊണ്ട് ചിലടത്ത് വികല്പാർത്ഥമാണെങ്കിൽ, വികല്പാർത്ഥത്തിൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഏതാണ്? ജയോഹോ അന്യതരസ്യം, അവിടെയൊക്കെ വികല്പാർത്ഥത്തിൽ. ഇവിടെ പക്ഷേ സമുച്ചയാർത്ഥത്തിലാണ്, ചായയുടെ അർത്ഥമാണ്. അതുകൊണ്ടിവിടെ വികല്പമായിട്ടുള്ള മൂന്നും വരാം. പൃഥക് വിന നാനാഭി തൃതീയ പഞ്ചമി ദ്വിതീയ, അങ്ങനെ ഏഭർ യോഗയെ തൃതീയ സ്യാദ് പഞ്ചമി ദ്വിതീയേച്ച. അന്യദരസ്യാം ഗ്രഹണം സമുച്ചയാർത്ഥം. പഞ്ചമി ദ്വിതീയേച്ച അനുവർത്തേ, പഞ്ചമി ഇങ്ങനെ തൊട്ട് ചാടി വരും. എങ്ങനെ? മെളിന്ന വരുന്നു മണ്ഡൂകപ്ലുത്യ. മുപ്പത്തിമൂന്നാമത്തെ ഒരു സൂത്രമുണ്ട്, ഏതാണ്? കർണേജസ്തോക അല്പകൃച്ച പതിപയസ്യ സത്വജനസ്യ തൃതീയ പഞ്ചമി അവിടെ വരുന്നു, അതിന് ദ്വിതീയ വരുന്നില്ല. മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് എന്ന് പറയുന്നത് ഏനപ്പ ദ്വിതീയ, ഇതിന്റെ തൊട്ടു മുമ്പിലുള്ള ദ്വിതീയ വരുന്നതിന് മണ്ടൂകപ്പെടുത്തിയുടെ ആവശ്യമില്ല. തൊട്ടു മുമ്പിലുള്ള സൂത്രത്തിൽ ഇങ്ങോട്ട് വരും, നേരെ ഇങ്ങ് വരും. പഞ്ചമിയും ദ്വിതീയം അനുവർത്തിക്കുന്നു, തൃതീയ അതിനകത്തുണ്ട്. അപ്പൊ എന്താണ് പറയുന്നത്? പൃഥക് ബിന നാന, ഈ മൂന്ന് ശബ്ദങ്ങളുടെയും യോഗത്തിൽ ഏത് ശബ്ദത്തോടാണോ ഇത് അന്വയിക്കുന്നത് അതില് തൃതീയയും പഞ്ചമിയും ദ്വിതീയം വരും. പൃഥക് ആദ്യത്തെ ശബ്ദം, അതിനോട് അന്വയിക്കുന്ന ശബ്ദം ഏതാണ്? രാമശബ്ദം. അപ്പൊ അതിൽ തൃതീയ ഒന്ന് രാമേണ, രാമാത് രാമം. മൂന്നും വരുന്നതാണ് സമുച്ചയം എന്ന് പറയുന്നത്. ഒന്നിന് പകരം മറ്റൊന്നല്ല, മൂന്നും വരാം. അപ്പൊ ഇവിടെ രാമേണ പൃഥക് കൃഷ്ണ, രാമനിൽ നിന്നും പൃഥക് എന്ന് പറഞ്ഞാൽ അന്യൻ, ഭിന്നൻ, ഭേദവാൻ, അങ്ങനെ. അപ്പൊ ഈ മൂന്നും ആ അർത്ഥത്തിലാണ് എന്നാണ്. അപ്പോ ഏവം ബിനാ നാനാ രാമാ ബിനാ കൃഷ്ണ, അവിടെ അതേ അർത്ഥത്തിലെടുക്കാം. രാമാ നാനാ കൃഷ്ണ, അവിടെ അതേ അർത്ഥത്തിലെടുക്കാം. എന്നതിന് വർജനാർത്ഥമുണ്ട്. ചിലടത്ത് നാനാ ശബ്ദം വർജനാർത്ഥത്തിൽ ഉപയോഗിക്കും, സാഹിത്യത്തിലും മറ്റും പ്രയോഗിക്കുന്നു. നാനാ, നാരി, നിഷ്ഫല, ലോകയാത്ര എന്നും മറ്റും പ്രയോഗിച്ചിട്ടുണ്ട്. നാരിയെ കൂടാതെ ലോകയാത്ര നിഷ്ഫലമാണ് എന്നും മറ്റും. നാനാ നാരി, നാരികൾക്ക് ക്രെഡിറ്റാണ്. അവിടെ എന്താണ് ദിതി ഉപയോഗിച്ചു, നാനാ ബിനാ എന്നുള്ളതൊക്കെ. എന്നാ ഭേദവാൻ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കും. സമുച്ചയം വികല്പം എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വികല്പമായിട്ട് വിധിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ തൃതീയ വികല്പമായി വിധിച്ചു എന്ന് വരും. അപ്പം മേലുള്ള രണ്ടെണ്ണം വികല്പമായിട്ട് തൃതീയ വരുന്നു. വരാത്ത പക്ഷത്തിൽ മേളെന്ന് വരുന്ന രണ്ടെണ്ണത്തിനെയും സമുച്ചയിക്കണമെന്നില്ല, ചാവുണ്ട്. വരാത്ത പക്ഷത്തിൽ പിന്നെ വേറെ ഏതെങ്കിലും സൂത്രത്തിൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് വരും. സമുച്ചയം എന്ന് പറയുമ്പം ചാ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, പൂർവ്വത്തിൽ നിന്ന് ദ്വിതീയം പഞ്ചമിയും കൂടെ എടുത്തു, അപ്പം മൂന്നും വരാമെന്ന് കിട്ടും. പൂർവ്വത്തിൽ നിന്ന് രണ്ടെണ്ണം കൊണ്ടുവരണ്ടേ? ഏത് ആ സൂത്രത്തിൽ വരും, ഇതില് വരത്തില്ല. ഏനപ്പാ ദിതി, ഏന ബന്ധുവുമായിട്ട് ദിതി വരും, അതവിടെ വരും. സമുച്ചയമാക്കിക്കൊണ്ട് മൂന്നും വന്നു, അല്ലെങ്കിൽ തൃതീയ വന്നിട്ട് തൃതീയ വികല്പമായിട്ട് വരും. ഈ ശബ്ദം വേറെ എവിടെയെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് വരും. അതായത് എന്റെ മുമ്പിൽ ഒരു സൂത്രം ഷഷ്ടി അത്തസ്തപ്പെടുത്തിയാണ്. അല്ല, ഷഷ്ടി എന്ന് പറയുന്നത് അനുവർത്തിക്കാൻ വഴിയില്ല. അനുവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? സുരതം വേണം. അപ്പോ അത് വരുന്നില്ല. പിന്നെ വരുന്ന ഏതൊക്കെയാണ്? ദ്വിതീയ വരും, തൊട്ടു മുമ്പിലുള്ളത്. പഞ്ചമി എന്തായാലും വരത്തില്ല, കാരണം ഷഷ്ടി അർത്ഥസ്ഥർത്ഥ പ്രത്യേന എന്ന് പറയുന്നിടത്ത് പഞ്ചമി അനുവർത്തിക്കുന്നില്ല. അപ്പോൾ പഞ്ചമി എന്തായാലും വരത്തില്ല. അപ്പോൾ സമുച്ചയമായോണ്ട് എന്ത് ചെയ്തു? പഞ്ചമിയും വന്നു, പഞ്ചമിയും കൂടെ ഇങ്ങോട്ട് പിടിച്ചു. അതിന്റെ ഗുണം പഞ്ചമി അനുവർത്തിക്കുന്നില്ല. എന്ന് പറഞ്ഞുകൊണ്ട് അതുകൂടെ എടുത്തു. ഷഷ്ടി അനുവർത്തിക്കാത്തതിന് കാരണം പഞ്ചമി. എന്റെ മുമ്പിലൊരു ഷഷ്ടി അതിസർത്തപ്പെടുത്തിയേന എന്ന് പറയുന്ന സൂത്രത്തിൽ പഞ്ചമി വരുന്നില്ല, അത് കഴിഞ്ഞാണിത്. അപ്പൊ അവിടെ അത് വരാത്തതുകൊണ്ട് പിന്നെ താഴോട്ട് എങ്ങനെ വരും? ച ഉണ്ട്, അതിനെ കൂടെ ഇങ്ങോട്ട് പിടിച്ചു. അതാണ് സമുച്ചയം എന്ന് പറഞ്ഞത്. ഇപ്പൊ ചാ കൊണ്ട് അനുവർത്തിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ചാ പറഞ്ഞതുകൊണ്ട് ആ ചാ ഏതാണ്? അന്യദരസ്യം എന്ന് പറയുന്നു. അതെല്ലാം വ്യാഖ്യാനത്തിലുണ്ട്, വ്യാഖ്യാനം വായിച്ചു നോക്കിയാണ്. കാരണം അന്നദരസ്യം എന്ന് പറയുന്ന ഒരു വലിയ സംഭവം, കൂടുതൽ അക്ഷരങ്ങളുള്ള ഒരു ശബ്ദം കൂടെ ഉപയോഗിച്ചതിന് എന്തെങ്കിലും വിശേഷ പ്രയോജനം കാണി. അപ്പോൾ മുമ്പിൽ നിന്ന് പഞ്ചമിയെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതിനാണ് അല്ല, അങ്ങനെ വരുത്തുന്നതിനൊരു ഇത് വേണ്ട ഇവിടെ. അങ്ങനെ വരുത്തുന്നതിന് എന്തെങ്കിലും ഒരു സാധനം വേണ്ട ഇവിടെ. എന്തുകൊണ്ട് വന്നു? വെറുതെ മണ്ഡൂപം ചാടും പോലെ ചാടി എന്ന് പറഞ്ഞാൽ എവിടെ ഏതിനും ചാടാൻ പറ്റും. വികല്പമാണെങ്കിൽ വരത്തില്ല. കാരണം വികല്പം വന്നു കഴിഞ്ഞാൽ ഏതിന്റെ വികല്പം? ദ്വിതീയം വരാം, പഞ്ചമി വരത്തില്ല. തൃതീയം വരും, വികല്പമായിട്ട് വേണമെങ്കിൽ ദ്വിതീയം വരാം, അനുവർത്തിച്ചാൽ. പഞ്ചമി എന്ന് പറയുന്നത് വരാത്തതെന്തുകൊണ്ട്? എന്റെ പൂർവ്വസൂത്രത്തെ അത് അനുവർത്തിച്ചിട്ടില്ല. എന്നാൽ ഇതിന് ഉണ്ട്, പഞ്ചമി വേണം. അപ്പൊ അതിന് പിന്നെ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? ഇതുകൊണ്ട് സംശയിക്കുക. അപ്പൊ അന്യദരസ്യാം എന്ന് പറയുന്ന വലിയൊരു ശബ്ദം വെച്ച് അതിന് വേണ്ടിയിട്ടാണ്, വിശേഷ പ്രയോജനത്തിന്. പഞ്ചമിയും വരും, ദ്വിതീയം വരും, തൃതീയം വരും, എല്ലാം വരും. മണ്ഡൂപപ്പെടുത്തി എന്ന് പറഞ്ഞാലും സംശയം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ, ഇടയ്ക്ക് തൊടാതെ ഇവിടെ വരുന്നു. അത് ചാ ഉണ്ട്, അങ്ങനെ സംഭവിച്ചു. ചാ ഇല്ല, അന്യദരസ്യം എന്ന് പറയുന്നു. പൃഥക് രാമേണ രാമാത് രാമം. ഇവിടെ പൃഥക് ബിനാ നാനാഭി തൃതീയ അന്യദരസ്യ എന്ന് പറയുന്നിടത്ത് പൃഥക് ബിനാ നാനാ മൂന്നും ഒരേ അർത്ഥത്തിലുള്ളതാണെങ്കിൽ മൂന്ന് ശബ്ദം പറയേണ്ട കാര്യമില്ല. പൃഥക് അർത്ഥൈ, പൃഥക് അർത്ഥൈ തൃതീയ അന്യദരസ്യം മതിയായിരുന്നു. പക്ഷെ പൃഥക് ബിനാ നാനാ എന്ന് മൂന്ന് ശബ്ദങ്ങളും പറയുന്നതിന്റെ പ്രയോജനം, ഇതേ അർത്ഥത്തിലുള്ള പൃഥകിന്റെ അർത്ഥത്തിലുള്ള വേറെ ശബ്ദമാണെങ്കിൽ വരത്തില്ല. ഹിരുക്ക് ഇതേ അർത്ഥത്തിലുള്ള ഒരു ശബ്ദമാണ്, അമ്പീയമാണ് ഹിരുക്ക്. അതിന്റെ യോഗത്തിൽ ഷഷ്ടി വരത്തുള്ളൂ. ഹിരുക് രാമസ്യ എന്നുവെച്ചാൽ ഹിരുക് രാമാ, ഹിരുക് രാമാത്ത് എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് എന്ത് ഉപയോഗിക്കും? ഹിരുക് രാമസ്യ. ഈ മൂന്നിനും പകരം ഷഷ്ടി ഉപയോഗിക്കും സംബന്ധത്തെ കാണിക്കാൻ. കാരണം എന്തുകൊണ്ട്? പൃഥകർത്ഥമാണ്, പക്ഷെ ഈ സൂത്രത്തിൽ അതിനെ ഉൾക്കൊള്ളിച്ചില്ല. അപ്പൊ പൃഥകർത്ഥൈ തൃതീയ അന്യദരസ്യ എന്ന് പറയുന്നതിന് പകരം പൃഥക് വിനാ നാനാഭി എന്ന് പറഞ്ഞതുകൊണ്ട് പൃഥക് അർത്ഥത്തിലുള്ള മറ്റ് ശബ്ദങ്ങളുടെ യോഗത്തിൽ ഈ മൂന്ന് ഭക്തിയും വരത്തില്ല. അതുപോലെ വിനാ രാമേണ രാമാത് രാമം, നാനാ രാമേണ രാമം രാമം, അങ്ങനെയൊക്കെ പറയുന്നു. അടുത്തത് കർണേജസ്തോക അല്പകൃച്ഛ്ര കതിപയസ്യ അസത്വജനസ്യ ഏഭ്യോ അദ്രവ്യവചനേഭ്യ കർണേ തൃതീയ പഞ്ചമ്യോ സ്ഥഃ സ്തോകേന സ്തോകാദ്വാ മുക്തഃ ദ്രവ്യേ തു സ്തോകേന വിഷേണ ഹതഃ. ഇത്രയും ശബ്ദങ്ങൾ സ്തോക അല്പ കൃച്ഛ്ര കതിപയം ആണ് ഏഭ്യോ അസത്വവചനസ്യ അർത്ഥം പറഞ്ഞിരിക്കുന്ന അദ്രവ്യവചനേഭ്യ. ദ്രവ്യവചനമായിരിക്കാൻ പാടില്ല. സത്വം എന്ന് വെച്ചാൽ ദ്രവ്യം. ഈ ശബ്ദങ്ങളിൽ നിന്ന് ദ്രവ്യവചനമായിരിക്കാൻ പാടില്ല. കരണേ കരണാർത്ഥത്തിൽ തൃതീയ പഞ്ചമ്യൂസ്ഥ തൃതീയം വരാം, പഞ്ചമിയും വരാം. ഏതാണ് വരേണ്ടത്? സാറിന് വരേണ്ട ഏതാണ്? ഈ സൂത്രം ഇല്ലെങ്കിൽ എന്ത് വരും? തൃതീയ വരും. എന്തുകൊണ്ട്? കർണത്തിൽ തൃതീയ വരണം. പക്ഷെ ഈ സൂത്രത്തിൽ തൃതീയം വിരിച്ചു, പഞ്ചമിയും വിരിച്ചു. അപ്പൊ ദ്രവ്യവാചകമായിരിക്കാൻ പാടില്ല. കർണത്തിലായിരിക്കണം. അതിൽ നിന്ന് തൃതീയം പഞ്ചമിയും വരും. സ്തോകേന സ്തോകാദ്വാ മുക്ത. അതുപോലെ അല്പേന മുക്ത. കതിപേയേന മുക്ത. എല്ലായിടത്തും അങ്ങനെ വരുന്നു. സ്തോകം എന്ന് വെച്ചാൽ അല്പം. ലഘു എന്നാണ് പറയുന്നത്. ലഘുവായ അധികം പരിശ്രമിക്കേണ്ടിയൊന്നും വന്നില്ല. അല്പപ്രയത്നം കൊണ്ട് മുക്തനായി അവൻ. ആണ് സ്തോകേന മുക്ത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്തോകാത് മുക്ത, അല്പാത് മുക്ത. അതുപോലെ തന്നെ അല്പയത്നം കൊണ്ട് മുക്തനായി. കൃച്ഛ്രേണ മുക്ത. നേരെ വിപരീതമായി, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് മുക്തനായി. ഒരുപാട് തപസ്സൊക്കെ ചെയ്യേണ്ടി വന്നു, അങ്ങനെ മുക്തനായി. കതിപയേന മുക്ത. കതിപയം എന്ന് പറയുന്നത് കൃഷ്ണത്തിന്റെ വിപരീത പദമാണ്. കൃഷ്ണം എന്ന് വെച്ചാൽ പൂർണ്ണം. കതിപയം എന്ന് വെച്ചാൽ നേരെ വിപരീതം. പൂർണ്ണമായി മുക്തനായില്ല എന്നർത്ഥം, കുറച്ചൊക്കെ മുക്തനായി. മലയാളത്തിൽ ചില കതിപേശൻ ചിലർ എന്ന് പറയുന്നു, ചിലത് ചില എന്നൊക്കെ പറയുന്നു. ആ കൃഷ്ണൻ എന്നർത്ഥം. അപ്പൊ ഇവിടെയെല്ലാം എന്താണ്? ദ്രവ്യത്തെക്കുറിച്ച് പറയുകയല്ല, യത്നം, അല്പയത്നം കൊണ്ട് യത്നത്തെയാണ് ഇവിടെ പറഞ്ഞത്. മുക്തിക്കുള്ള യത്നം അതിനെ പറഞ്ഞത് സ്തോക അല്പ. സ്തോകം അല്പം, സ്തോകത്തിനും അല്പം എന്നുണ്ട്. ഇവിടെ ലഘു എന്നുള്ള അർത്ഥം. ലഘു അല്പ കൃച്ഛ്ര കതിപയ. ഇവിടെ എല്ലാം എന്തുവരുന്നു? തൃതീയം വരുന്നു. സ്തോകേന സ്തോക, അല്പേന അല്പ, കൃച്ഛ്രേണ കൃച്ഛ്ര, കതിപേന കതിപയാ മുക്ത എന്ന് വരുന്നു. ഇവിടെയെല്ലാം ഈ ശബ്ദങ്ങളിൽ അത് കർണത്തിൽ ഉപയോഗിക്കുകയും വേണം. കർണത്തിലായിരിക്കണം അത് ഉപയോഗിക്കേണ്ടത്. അല്പമായ യത്നം കൊണ്ട് അത് കർണമാണ്. കൃച്ഛ്രയത്നം കൊണ്ട് വളരെ കഷ്ടപ്പെട്ടു കർണമായതുകൊണ്ടാണ്. കർണം എന്ന് പ്രത്യേകം പറയാൻ കാരണം സ്തോകം പചതി. അവിടെ അല്പമെന്നോ ലഘുവെന്നോ ഒക്കെ ഉള്ള അർത്ഥത്തിൽ അവിടെ ക്രിയാവിശേഷണമാണ്, കർണമല്ല. അതുകൊണ്ട് അവിടെ ദ്വിതീയ വരാം. സ്തോകം പച്ചതി ഇങ്ങനെ വരും. ഇത് കർണമായതുകൊണ്ടാണ് ഇവിടെ തൃതീയം പഞ്ചമിയും വന്നത്. അല്ലെങ്കിൽ സ്തോകം പച്ചതി എന്ന് പറയുന്ന പോലെ ദ്വിതീയം വരാം. ക്രിയാവിശേഷണാനാം ദ്വിതീയ നമുസകത്വം ച. ക്രിയാവിശേഷണങ്ങൾക്ക് ദ്വിതീയ വരും, നമുസകലിംഗമായിരിക്കും. അത് കർമ്മമാവും. ക്രിയാവിശേഷണം കർമ്മമാവും. ദ്രവ്യത്ത് സ്തോകേന വിഷയണ ഹത അസത്വചനം എന്ന് പറഞ്ഞു വെച്ചാൽ അത് സത്വചനമായിരിക്കാം, ദ്രവ്യവചനമായിരിക്കാൻ പാടില്ല. ദ്രവ്യമാണെങ്കിൽ അവിടെ കർണത്തിൽ എന്തുവരും? തൃതീയ. ദ്രവ്യത്ത് സ്തോകേന വിഷയണ ഹത, അല്പം വിഷം കൊണ്ട് കൊന്നു, ഹതനായി മരിച്ചു. അവിടെ വിഷം എന്ന് പറയുന്നത് ദ്രവ്യമാണ്, ക്രിയയല്ല, അദ്രവ്യമല്ല. അവിടെ തൃതീയം ദൂരാന്തികർത്തേഭ്യോ ദ്വിതീയാച്ച, ഏഭ്യോ ദ്വിതീയ സ്യാദ് ചാദ് പഞ്ചമീ തൃതീയേച്ച. പ്രാതിപതികാർത്ഥ മാത്രേ വിധിരയം ഗ്രാമസ്യ ദൂരം ദൂരാ ദൂരേണവ അന്തികം അന്തികാത് അന്തികേനവ അസത്വജനസീത്തി അനുപുരത്തേർ നേഹ ദൂര പന്ഥാഹ. ദൂരാർത്ഥത്തിനും അന്തികാർത്ഥത്തിനുമുള്ള ശബ്ദങ്ങളിൽ നിന്ന് ദ്വിതീയ ച എന്ന് പറയുന്ന സമുച്ചയാർത്ഥത്തിലാണ്. അതുകൊണ്ട് എന്തുവരും? പഞ്ചമിയും തൃതീയം വരും. പ്രാതിപതികാർത്ഥം മാത്രമേ വിദ്രയും. പ്രാതിപതികാർത്ഥത്തിൽ ഏതാ വരേണ്ടത്? അതിനെ ബാധിച്ചുകൊണ്ടിവിടെ എന്തുവരും? പഞ്ചമി ദ്വിതീയ തൃതീയ എല്ലാം വരും. അത് ഈ ശബ്ദം അത്രയേ ഉള്ളൂ. ദൂരാർത്ഥത്തിനും അന്തികാർത്ഥത്തിനുള്ള ശബ്ദങ്ങളിൽ നിന്നാണ് വിധിക്കുന്നത്. ചിലടത്ത് ഒന്നിന്റെ യോഗത്തിൽ മറ്റൊന്നിനെ വിധിക്കും. നേരത്തെ ഒന്നത് എന്താണ്? സ്തോക അല്പ കൃച്ഛ്ര കതിപയം, ഈ ശബ്ദങ്ങൾക്കാണ് വിധിച്ചത്. അവിടെ യോഗം പറയുന്നില്ല. പക്ഷെ അതിനു മുമ്പ് പറഞ്ഞതോ പൃഥക് വിന നാനാഭി, ആ ശബ്ദങ്ങളുടെ യോഗത്തിൽ മറ്റൊന്നിനാണ് വിധിക്കുന്നത്. അങ്ങനെ മാറി മാറി വരും. ചിലടത്ത് ഒരു ശബ്ദത്തിന്റെ യോഗത്തിൽ മറ്റൊന്നിന് വിധിക്കും. ഇവിടെ ദൂരാന്തികാർത്ഥത്തിൽ ഉള്ള ശബ്ദങ്ങളാണ്. ദൂരം ദൂരാ ദൂരേണവ ഗ്രാമസ്യ, ഗ്രാമത്തിന്റെ ദൂരം എന്നർത്ഥം, വേറെ വിശേഷിച്ചർത്ഥമൊന്നുമില്ല. ഗ്രാമത്തിന്റെ ദൂരം, ഗ്രാമത്തിൽ നിന്നുള്ള ദൂരം എന്നും പറയാം. പക്ഷെ ഇവിടെ ഗ്രാമം എന്ന് പറയുന്നത് ഷഷ്ടിയാണ്, ഗ്രാമസംബന്ധിയായിട്ടുള്ള ദൂരം. ഗ്രാമസ്യ ദൂരം ഗ്രഹം, ഗ്രാമത്തിന്റെ ദൂരത്തിലാണ് ഗ്രഹം. ദൂരാത് ദൂരേണ, ദൂരാത് ഗൃഹം, ദൂരേണ ഗ്രഹം. അവിടെ എല്ലാം എന്ത് വരുന്നു? ദൂരശബ്ദത്തിൽ ദ്വിതീയ പഞ്ചമി തൃതീയ വന്നു. അന്തികം അന്തികാത് അന്തികേന ഗ്രാമസ്യ അന്തികം ഗ്രഹം, ഗ്രാമത്തിന്റെ അന്തികത്തിലാണ് ഗ്രഹം. അന്തികാത് അന്തികേന. അപ്പൊ ദൂരാർത്ഥത്തിലും അന്തികാർത്ഥത്തിലുള്ള ശബ്ദങ്ങളിൽ നിന്ന് പഞ്ചമി ദ്വിതീയ തൃതീയ അസത്വചനസ്ഥിതി അനുവർത്തകർ ഇഹ. അസത്വചനം എന്ന് പറയുന്ന ഇവിടെ അനുവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ദ്രവ്യവാചക ശബ്ദമാണെങ്കിൽ അതിൽ നിന്ന് ഈ പറയുന്നത് പോലെ ദ്വിതീയ പഞ്ചമി തൃതീയ വരത്തില്ല. പിന്നെ എന്തുവരും? എന്തുകൊണ്ട്? പ്രാതിപതികാർത്ഥം മാത്രേ പ്രഥമ, കാരണം ഇത് വിധിച്ചിരിക്കുന്ന പ്രാതിപതികാർത്ഥത്തിലാണ് വിധിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് വന്നില്ലെങ്കിൽ പ്രാതിപതികാർത്ഥത്തിൽ എന്തുവരും? പ്രഥമ വരും. ദൂര പന്ഥാഹ, പന്ഥാഹ എന്ന് പറയുന്ന ഏകവചന ബഹുവചന, അങ്ങനെ വിസർഗം വന്ന് വിസർഗം എവിടെ നിന്ന് വന്നു? ഈ വിസർഗം എവിടുത്തെ വിസർഗമാണ്? ഈ വിസർഗം ഏതിനു വന്ന വിസർഗമോ? നിസർഗം എവിടുന്ന് വന്നു, ഏതിനു വന്നു? അന്തഹ എന്ന് പറയുന്നിടത്ത് വിസർഗം ഏതിനു വന്നു, എങ്ങനെ വന്നു? പ്രാതിപതി ഏതാണ്? പഥിൻ. അല്ല, എവിടെ വിസർഗം വന്നു? സൂന്, സൂന് വിസർഗം വന്നാണോ? ഒരു വന്ന് വിസർഗം വന്ന് സു എന്താ ലോപിക്കാത്ത? ഏ സൂത്രം വന്ന്? പതിമതി വൃക്ഷാം ധോന്ധ ഇതോത് വരൂ. പഥിന്നാണ് നഗാരത്തിന് എന്ത് വരും? പിന്നെ പഥിൻ ഇകാരത്തിന് എന്ത് വന്നു? പിന്നെ എന്താന്നിങ്ങനെ വന്ന് നിസർഗം വന്ന് പന്ഥാഹ പന്താനോ പന്താനഹ. ഇവിടെ എന്താണ്? ഇവിടെ ഇത് കൊടുത്തിരിക്കുന്ന ദൂരഹ പന്ഥാഹ ദൂരാർത്ഥത്തിലുള്ള ശബ്ദം പന്താഹ എന്നും വന്നു. ഇവിടെ ദ്രവ്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പന്താഹ കൊടുത്തത്. പന്ധയുടെ വിശേഷണമാണ് എന്ത്? ദൂരഹ. അപ്പോ പന്ധ എന്ന് പറയുന്ന ദ്രവ്യമായതുകൊണ്ട് വിശേഷണം എന്തായിരിക്കും? ദ്രവ്യത്തെ കുറിക്കുകയാണ്. ദ്രവ്യത്തെ കുറിക്കുന്ന ശബ്ദമായതുകൊണ്ട് ആ ദൂരശബ്ദത്തിൽ നിന്ന് ദൂരാന്തികാർത്ഥേഭ്യോ ദ്വിതീയ ജാപ്രകാരം ദ്വിതീയ പഞ്ചമി തൃതീയ ഒന്നും വന്നില്ല. ദൂരശബ്ദത്തിൽ നിന്ന് എന്ത് വന്നു? പ്രാതിപതികാർത്ഥം മാത്രേ പ്രഥമ. അതിവിടെ പന്ധ കൊടുത്തത് ദൂരശബ്ദം ദ്രവ്യമാണെന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ അറിയാൻ പറ്റത്തില്ലല്ലോ. ദൂരത്തിന്റെ പര്യായ ശബ്ദങ്ങൾക്ക് പഞ്ചമി വരും. ദൂര അന്തിക അർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നു. ദൂര അർത്ഥത്തിലും അന്തിക അർത്ഥത്തിലുള്ള ശബ്ദം. പക്ഷെ ഇവിടെ അർത്ഥം കൊണ്ട് പ്രാതിപതികാർത്ഥം പ്രാതിപതികാർത്ഥം എന്ന് പറയുന്നത് ഇവിടെ ദൂരശബ്ദം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥത്തെ എടുക്കണം. ദൂരശബ്ദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? പ്രാതിപതികാർത്ഥമാണ്. അല്ലെങ്കിൽ ദൂരം എന്നുള്ളിടത്ത് ഗ്രാമസ്യ ദൂരം ദൂരാത് ദൂരേണ എന്ന് പറയുന്ന മൂന്ന് സ്ഥലത്തിന് പകരം എന്ത് വരും? എന്ത് വരും? ദൂരഹ വരും. ദ്വിതീയുടെയും തൃതീയുടെയും പഞ്ചമിയുടെയും സ്ഥാനത്ത് പ്രഥമ വരും. ഏ സൂത്രപ്രകാരം? പ്രാതിപതികാർത്ഥം മാത്രമേ പ്രഥമ. പ്രാതിപതികാർത്ഥത്തിൽ പ്രഥമ വരാം. ഇവിടെ പ്രാതിപതികാർത്ഥത്തിൽ പ്രഥമം വരുന്നതിനെ ബാധിച്ചിട്ട് ദ്വിതീയ പഞ്ചമി തൃതീയ മൂന്നും വന്നതാണ് എന്റെ പ്രയോജനം. ആണ് പറഞ്ഞ പ്രാതിപതികാർത്ഥത്തിൽ മാത്രത്തിലുള്ള വിധിയാണ്. എന്നിട്ട് പ്രഥമം വരേണ്ട സ്ഥാനത്താണ് ഇവിടെ എന്ത് വന്നത്? ദ്വിതീയ തൃതീയ പഞ്ചമി വന്നത്. അന്തികം സമീപം വേറെ ശബ്ദങ്ങളും ഇതുപോലെ വരാം. പ്രഥമയുടെ അപവാദമാണെന്ന് അർത്ഥം.